അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ചിന്തിച്ച് കാര്യങ്ങളെ ഗ്രഹിക്കുക. അങ്ങനെ കാര്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ നമ്മളൊരു തത്വത്തെ എന്ന് വെച്ചാൽ ഒരു സിദ്ധാന്തത്തെ മനസ്സിലാക്കുകയാണ്. ഏത് മതങ്ങളെ കുറിച്ച് പഠിച്ചാലും അങ്ങനെയാണ്. അത് പറഞ്ഞാൽ എന്താണ്, എല്ലാ മതങ്ങളെ കുറിച്ചും പഠിക്കണം, അതിന്റെ സാരം മനസ്സിലാക്കും. തത്വത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോരോ സിദ്ധാന്തങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഇന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അതാണ്. അപ്പോൾ ആ സിദ്ധാന്തങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് സിദ്ധാന്തം ഉണ്ടാക്കാം. അപ്പോൾ ആ സിദ്ധാന്തത്തെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, സിദ്ധാന്തത്തെ ഉൾക്കൊള്ളുന്നതാണ്. അത് വളരെ അതൊരു വൈജ്ഞാനിക പദ്ധതിയാണ്. അതുപോലെയാണ് സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ പക്ഷെ രണ്ടുമൊന്നല്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അതുപോലെ ഒരു പദ്ധതിയാണ് അവിടെയും. പക്ഷെ അവിടെ കേവലം വിചാരത്തെ മാത്രമല്ല, അവിടെ എന്താണോ പ്രാപഞ്ചികമായ നിയമങ്ങളെ കണ്ടെത്തുകയാണ്. പ്രാപഞ്ചികമായ നിയമങ്ങളെ കണ്ടെത്തിയതിനു ശേഷം അതിന് വിശദീകരിക്കുന്നു. അതിൽ പ്രഡിക്ഷൻസ് വരും, ഇന്നതൊക്കെ സംഭവിക്കാമെന്ന് പറയുന്നു. പിന്നെ അത് പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നു എന്നും അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരു സിദ്ധാന്തം രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. അതിന്റെ മൂലമായ ആശയത്തിനും പിന്നെ മാറ്റം വരുത്താൻ പറ്റും. അതങ്ങനെ തന്നെ പലതരത്തിലൊക്കെ വ്യാഖ്യാനിക്കും, എന്നാണ് മൂല സിദ്ധാന്തം എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് സിദ്ധാന്തത്തിന്റെ പ്രത്യേകത. അത് വൈകാരികമല്ല. ഇത് പലരും ഇത് വൈകാരികമാണെന്ന് ധരിക്കുന്നവരുണ്ട്. അല്ല, വൈകാരികം എന്ന് പറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ നമുക്കൊരു വൈകാരിക മനസ്സ് വേണം. വൈകാരികമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് വൈകാരികമായ അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്കതുണ്ടെങ്കിൽ ഉണ്ടാകും. അതിപ്പോ ഈ ഇത് വൈചാരികമാണ്, ചിന്താപരമാണ്, വൈജ്ഞാനികമാണ്. രണ്ടും രണ്ടാണ്, രണ്ടു വഴിയാണ്. ഇപ്പോ ഭക്തിയെക്കുറിച്ച് പറയും, രാമ കൃഷ്ണ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ശരീരത്തിലൊക്കെ രോമാഞ്ചം വരും, കണ്ണ് നിറയും, മനസ്സിൽ പ്രത്യേക ഒരു അനുഭൂതി വരും. അതെല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അങ്ങനെ കേൾക്കും, രാമാന്നോ കൃഷ്ണന്നോ ഒക്കെ ആരെങ്കിലും പേര് വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടാവും. ഭക്തന്മാർക്ക് അങ്ങനെ ഉണ്ടാവും എന്നാണ്. ഉദാഹരണം രാമകൃഷ്ണദേവന്റെ ഉദാഹരണം പറയും. രാമകൃഷ്ണദേവന് ഏതെങ്കിലും ഒരു നാമം കേട്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഉടനെ അങ്ങ് സമാധിയിലേക്ക് പോകും. പലപ്പോഴും എപ്പോഴുമല്ല, പലപ്പോഴും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതൊരു വൈകാരികമായ മനസ്സാണ്, ആ മനസ്സിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഒരു മനസ്സുള്ളവർക്ക് അങ്ങനെ പ്രത്യേക അവസ്ഥയിലെത്തിച്ചേരാൻ പറ്റും. അതാ മനസ്സിന്റെ ഒരു സവിശേഷതയാണ്. മുമ്പേക്ക് ഒരാളിവിടെ വച്ച് വെച്ച് എന്നെ ഇങ്ങനെ ഞാൻ നടന്നു പോയപ്പോ പരിചയപ്പെട്ടു വന്നു. മുമ്പാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെനിക്കത് ഓർമ്മയുണ്ട് ആ സംഭവം. അപ്പോ പുള്ളി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് സ്വാമി എനിക്കിത് ഇങ്ങനെ ഈ നാമം കേൾക്കുമ്പോ എന്റെ ശരീരത്തിൽ രോമാഞ്ചം വരും, കണ്ണു നിറയും എന്നെല്ലാം പറഞ്ഞു. ഞാൻ ഒന്നും മണ്ടിയില്ല ശരിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ബോധ്യമായില്ല എന്ന് പുള്ളിക്കൊരു സംശയം. പുള്ളി പറയുന്നത് ഞാനങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അപ്പോ ഇത്തിരി പ്രായമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു എന്താ സ്വാമി നോക്കിക്കോന്ന് പറഞ്ഞിട്ട് വേറെ ആരും പറയാനില്ലല്ലോ, പുള്ളി തന്നെ ഒരു നാമങ്ങ് പറഞ്ഞു. രാമാന്നോ കൃഷ്ണാന്നോ എന്തോ പറഞ്ഞു. പറഞ്ഞിട്ട് നോക്കിയപ്പോൾ പുള്ളിക്ക് രോമാഞ്ചപ്പോ കണ്ണൊക്കെ നിറഞ്ഞ് എന്റെ കൈ കയറി പിടിച്ച് വീണ്ടും എന്റെ കൈ കയറി പിടിച്ചു. ഞാൻ അതും മൈൻഡ് ചെയ്തില്ല. പുള്ളിയുടെ ആധ്യാത്മിക ഔന്നത്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ രണ്ടാമത്തെ പരിപാടി ഞാൻ അംഗീകരിച്ചില്ല. ഞാൻ പതുക്കെ ശരി എന്ന് പറഞ്ഞ് നടന്നുപോയി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി വളരെ നിരാശനായി നിൽക്കുന്നു. പുള്ളിക്ക് അതിന്റെ ഒരു അംഗീകാരം വേണമായിരുന്നു ആരെയിൽ നിന്നെങ്കിലും. അപ്പോ അത് പുള്ളി അങ്ങനെ ചിന്തിച്ചും പറഞ്ഞു ഒക്കെ മനസ്സങ്ങനെ ഒരു അവസ്ഥയിലായി തീർന്നതാണ്. അത് ആ മനസ്സിന്റെ പ്രത്യേകതയാണ്. അത് കഴിഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ആർക്കും അങ്ങനെയാകും. അതിന് ഈ രാമകൃഷ്ണ എന്നൊന്നും വേണമെന്നൊന്നുമില്ല. ഏത് കാര്യങ്ങളോടും വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരിനിയിപ്പോ ഇതുപോലെയുള്ള ഈ അദ്വൈതം പറഞ്ഞാലും ശരി, അവർക്ക് വൈകാരിക ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എല്ലാ മനുഷ്യരും അങ്ങനെ എത്തിച്ചേരും. ചിലപ്പോൾ നമ്മളിലും അങ്ങനെ വൈകാരിക ഭാവങ്ങൾ കടന്നു വരും. അങ്ങനെ വരാത്ത കാര്യമില്ല. എല്ലാ മനുഷ്യർക്കും ഭക്തിപരമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും വൈകാരിക ഭാവം വരും. നമ്മളങ്ങനെ ആ രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ മതി, എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഒരു ഭാവമായിരിക്കും. എപ്പോഴും അത് പ്രകടമാവണമെന്നില്ല. ചിലർ ഇത് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതവർക്കതൊരു സുഖമാണ്, രസമാണ്. ഇതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ആ വൈകാരിക ഭാവത്തിന് രാമകൃഷ്ണന്നൊന്നും വേണമെന്നില്ല. നല്ല ഒരു സിനിമാ പാട്ട് കേട്ടാൽ മതി, അവർ പെട്ടെന്ന് തന്നെ എവിടെ പോകും, സമാധി പോകും. വൈകാരികമായ ഭാവമുണ്ട്, കരയും ചിരിക്കും, ശരീര മനസ്സിൽ പെട്ടെന്ന് മാറ്റങ്ങൾ. നല്ലൊരു സിനിമ ഉണ്ടാവും, എന്തെങ്കിലും വൈകാരികത ഉണ്ടാക്കുന്ന രംഗങ്ങൾ ഉണ്ടാവും. പാട്ടാണ് കൂടുതലും ഇതുണ്ടാകുന്നത്. ഈ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ കേട്ടുകഴിഞ്ഞാൽ അത് ആസ്വദിക്കുന്ന അവിടെയുള്ള ആൾക്കാർ അലറി വിളിക്കും, പരസ്പരം ആക്രമിക്കും, മാന്തും, കടിക്കും, തലമുടി വലിച്ചു കഴുകും. ഇങ്ങനെയുള്ള എങ്ങനെ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ള ട്രൂപ്പിനെ കുറിച്ചൊരു ഇംഗ്ലീഷിലൊരു സിനിമ ഉണ്ടായിരുന്നു വളരെ വർഷങ്ങളാണ്, ഞാൻ ചെറിയ പ്രായത്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമ അവർ ഷൂട്ട് ചെയ്തത് ഇവരുടെ പരിപാടി അവതരിപ്പിക്കുന്നിടത്ത്, ഓരോ സ്ഥലത്തും പോയി അത് ഷൂട്ട് ചെയ്ത് ഒരു സിനിമയാക്കി. കണ്ടുകഴിഞ്ഞാൽ നമ്മളവിടെയൊന്നും പോയി കാണുന്നുണ്ടല്ലോ, അത്ഭുതപ്പെട്ടു ആൾക്കാർ കാണിക്കുന്നു. ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഈ സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ നിന്നിറങ്ങി ഓടുകയാണ്, തുണിയൊക്കെ വലിച്ചു പറഞ്ഞിട്ട് റോഡേ ഓടുകയാണ്. അതിവൈകാരികതയിൽ അവര് തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല, കാരണം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അവരുടെ സംഗീതം. ഞാൻ പറയാൻ കാരണം, നമ്മളിങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ വിചാരം ചെയ്യും, ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഈ കൃതി എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചാൽ മതി. വായിച്ചു കഴിഞ്ഞാൽ എന്തോരും എന്തോരം അനുഭൂതിയിലേക്ക് എത്തിച്ചേരുമെന്ന് പറയും. അത് എത്തിച്ചേരുമെന്ന് ശരിയാണ്. കാരണം അതിനോടുള്ള നമ്മുടെ മനോഭാവമൊന്നും, അത് നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്നു ആ ഒരു രീതി, പിന്നെ അത് എഴുതിയിരിക്കുന്ന ആളിലുള്ള ഭക്തി, വിശ്വാസം, ഇങ്ങനെയുള്ള അത് നമ്മുടെ മനസ്സുമായിട്ട് യോജിക്കുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ മനസ്സുമായിട്ട് യോജിക്കുമ്പോൾ അങ്ങനെ ചില വൈകാരിക ഭാവങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവും, പക്ഷെ അത് എന്താണോ ഈ മറ്റ് ഏതെന്ന് ഏതൊരു നമ്മുടെ ഇഷ്ടത്തോട് നമ്മുടെ മനസ്സ് യോജിക്കുമ്പോഴും ഉണ്ടാകുന്ന മനസ്സിന്റെ ലയം പോലെയുള്ളൂ. അതുകൊണ്ട് ആ സമയത്തേക്കുള്ള ഒരു താത്കാലികമായ ഒരു ലയം അതത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ വികാര വിചാരങ്ങളിൽ നിന്നും അവന് സ്വാധീനിക്കാൻ പറ്റില്ല. ആ സമയത്തേക്ക് നല്ലതാണ്. അപ്പൊ ഇതെഴുതി വെച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ധരിക്കുന്നവരുണ്ട്. അവർക്കൊണ്ട് അത്രേ സാധിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണോ, അവിടെ മനനം നടക്കത്തില്ല. ഒരു വൈകാരികമായ ഒരു ആന്തോളനം മനസ്സിൽ സംഭവിക്കും. ഒരു സംഗീതത്തിന്റെ ഉച്ചസ്ഥായിയിൽ നമ്മുടെ മനസ്സെങ്ങനെയാണോ ഒരു തീവ്രമായ അവസ്ഥയെ പ്രാപിക്കുന്നത്, അതുപോലെ നമുക്ക് അതിനോടുള്ള ഇഷ്ടവും താല്പര്യവും എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ലയാവസ്ഥ ഉണ്ടാവും. അതങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ, അതിന് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്തരം ലയ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മയക്കുമരുന്നും ഇതൊക്കെ ഉപയോഗിക്കുന്നത്, മനസ്സിനിങ്ങനൊരു. അതുകൊണ്ടാണ് അതൊരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് വിടാൻ പറ്റില്ല. വീണ്ടും വീണ്ടും അവരത് ആഗ്രഹിക്കുക. എന്താണ് അങ്ങനെ ഒരു മനസ്സിന്റെ ഒരു ലയാവസ്ഥയിരിക്കുന്നു. അതവരിൽ കാര്യമായ ഒരു പരിവർത്തനം വരത്തില്ല, വ്യക്തിയിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം വരത്തില്ല. പക്ഷെ ആ വ്യക്തി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാളിങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നല്ലത് തന്നെ, മോശം കാര്യമുണ്ട്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കണം. അത് ഇങ്ങനെ വൈകാരികമായൊരു ഭാവമാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയോ ചെയ്യുന്നത് മനസ്സിന്റെ ഒരു ഭാവാവസ്ഥ തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. എപ്പോഴും ഉണ്ടാകില്ല, ചിലർക്കെപ്പോഴും ഉണ്ടാവും. മനസ്സെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. മനസ്സ് ചെറുപ്പം വളരെ സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ മനസ്സ് വളരെ വീക്കായി. മനസ്സിന്റെ ആ എന്താണോ ഒരു വീക്ക്നെസ്, അവിടെയാണ് ഈ വൈകാരിക ഭാവങ്ങളെല്ലാം സംഭവിക്കുന്നത്. മനസ്സ് ഒരു തരത്തിലുള്ള ഒരു ദ്രവീഭാവത്തെ പ്രാപിക്കുമ്പോഴാണ് ഈ വൈകാരികമായ ഉത്തേജനങ്ങൾ മനസ്സിലുണ്ടാകുന്നത്. മനസ്സ് ദൃഢമായിരുന്നാൽ അതുണ്ടാകത്തില്ല. പക്ഷെ ഒരു മനസ്സിനും എപ്പോഴും ദൃഢമായിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മനസ്സെന്ത് ചെയ്യും, അങ്ങനെ ഒരു വൈകാരിക അവസ്ഥയെ പ്രാപിക്കും. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്ന ആളിന് അതൊരു സുഖമാണ്. അങ്ങനെ ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കുന്ന അവസ്ഥയാണ്, മനസ്സിന്റെ അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ ഈ ദാർശനികമായ ചർച്ച വരുമ്പോൾ അതെല്ലാം കൂടെ പറയും, ഭക്തിരാത്മാനുസന്ധാനം, ആത്മവിചാരം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് വേറൊന്നാണ്, അത് വൈകാരിക ഭക്തിയല്ല, അത് വിചാരത്തിന്റെ ദൃഢതയാണ്. രണ്ട് രണ്ടാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുള്ളതുകൊണ്ട് പറഞ്ഞാണ് അത്. ചിലരുടെ മനസ്സെന്ന് പറയുന്ന എപ്പോഴും ഇങ്ങനെ അനുഭൂതി പോയിക്കൊണ്ടേയിരിക്കും. മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തി. അത്തരം മനസ്സുകൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞാൽ പലരുടെയും ആധ്യാത്മികമായ സങ്കല്പങ്ങളൊക്കെ തകർന്നു. മനസ്സിലിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം വീണുടഞ്ഞു. കൂടുതൽ വിശദീകരിച്ച് സൈക്കോളജിക്കലായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞാൽ അകത്ത് കുഴപ്പത്തിലാവും. അത്ര അനുഭൂതികൾ അതായത് ഇപ്പോൾ വേറൊരു തരത്തിൽ ന്യൂറോ സയൻസ് ഇങ്ങനെയുള്ള ഈ മാനസിക അവസ്ഥയിലേക്ക് പോകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരാൾ ഇങ്ങനെ മാനസികമായ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് വളരെ സുഖകരമായ അനുഭവമാണ്. അയാൾ ആധ്യാത്മികമായി വളരെ താല്പര്യമുള്ള ആളായി, ബുദ്ധിമാനാണ്. ആളിനെ പിടിച്ചിട്ട് ബ്രെയിൻ സർജറി നടത്തി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു വൈകാരിക ഭാവമില്ല, പുള്ളി സാധാരണ രീതിയില്ല. അപ്പൊ അത് വെച്ച് മനസ്സിലാക്കാമല്ലോ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു. ഒറ്റ സർജറി കഴിഞ്ഞാൽ പുള്ളിയുടെ ചോദിക്കും പഴയ അവസ്ഥയാണോ എന്നുള്ള ഇതാ അവസ്ഥ. എനിക്ക് പഴയതായിരുന്നു ഇഷ്ടം. പറഞ്ഞു എന്തുകൊണ്ട്? അതിങ്ങനെ ഒരു പ്രത്യേക അനുഭൂതി ഇരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ എന്താണ്, സർജറി ചെയ്ത് ഒരു ഡോക്ടർ എന്നുള്ള എനിക്ക്, ഒരു ന്യൂറോ സർജൻ എന്നുള്ള എനിക്ക് മനസ്സിലായി അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ സർജറി നടത്തും. അപ്പോ ഇതിനൊക്കെ ബ്രെയിനുമായിട്ടൊക്കെ പല ബന്ധങ്ങളുണ്ട്, നമ്മുടെ ഈ വൈകാരിക ഭാവങ്ങൾക്ക്. കേവലം നമ്മുടെ മനസ്സുമായിട്ട് മാത്രമല്ല, മനസ്സാണെങ്കിൽ ബ്രെയിനിൽ നിന്ന് വേറിട്ടൊരു മനസ്സാണെങ്കിൽ ബ്രെയിനിൽ സർജറി നടത്തുമ്പോൾ ഇത് മാറില്ലല്ലോ. ബ്രെയിനിൽ സർജറി നടത്തിയപ്പോൾ അത് മാറിയെങ്കിൽ എന്റെ അർത്ഥം എന്താ? അപ്പൊ ഇപ്പോ ന്യൂറോ സർജറി കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചില പ്രത്യേക സർജറികൾ കൊണ്ട് ഇങ്ങനെ വരുന്ന ഈ അനുഭൂതികളെയൊക്കെ മാറ്റാൻ പറ്റും. എല്ലാം പറ്റില്ല, പ്രത്യേക സർജറി അത് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാം മാറത്തില്ല. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഇതൊക്കെ കൂടുതൽ പ്രകടമാകുന്നത്. അതിപ്പോ നമ്മൾ ആധ്യാത്മിക എന്താണ് ആചാര്യന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ രാമകൃഷ്ണദേവൻ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഒരു സമാധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അല്ലേ, രാമകൃഷ്ണദേവന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ശരിക്കും അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ സമാധി പോയിരുന്നെങ്കിൽ എത്ര ദിവസമായി നടക്കില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നടക്കാത്തത്? നിങ്ങളുടെ ബ്രെയിനിലാ പ്രശ്നമില്ല. ഇപ്പൊ ഗുരുദേവന്റെ ജീവിതത്തിൽ നോക്കുക, ഗുരു എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമാധി പോയിക്കൊണ്ടിരുന്നതായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഗുരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ വിവരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുമായിട്ട് വിവരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ രാമകൃഷ്ണദേവന്റെ ഈ ചരിത്രമൊക്കെ വായിച്ച ഒരു ചില ആൾക്കാർ വായിച്ചിട്ട് അവർ ഗുരുദേവനെ നോക്കുമ്പം അത് കാണുന്നില്ല, സ്പഷ്ടമാണ്. ഗുരു എന്താണ് പള്ളിക്കുടം കിട്ടാനോ ആശുപത്രി കിട്ടാനോ ഓടിയിടുന്നതാണ്, ഇവിടെ സമാധിയിരിക്കുന്നു. അപ്പൊ അവർക്കൊരു ഇതെന്താ, രാമകൃഷ്ണദേവനെ കാണും, അപ്പൊ ഗുരു കുറഞ്ഞാണോ? അതുകൊണ്ട് അവർ പറഞ്ഞു ഗുരു ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കാരണം അത് രാമകൃഷ്ണദേവനൊപ്പം എത്തിക്കാനാണ്, ഇല്ലെങ്കിൽ ഒരു ശകനം കുറവ് ഗുരുവില് വരും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ പ്രശ്നം ഗുരുവിനുണ്ടായിരുന്നില്ല, ഇത്രയേ ഉള്ളൂ. പുറത്ത് പറയരുത്, എനിക്കിത് വ്യക്തമായി ബോധ്യമായത് ഒരു ന്യൂറോ സർജന്റെ സ്വന്തം ജീവിതം ഞാൻ നേരിട്ട് ഈ മുമ്പുള്ള അവസ്ഥയും പിന്നീടുള്ള അവസ്ഥയെല്ലാം കാണുകയും സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അല്ല, ഒരു സാധാരണ മനുഷ്യന്റെ കാര്യമുണ്ട്. എന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരെന്നെ തല്ലിക്കൊല്ലും. ഞാനും കണ്ടു, അതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ എന്നുവെച്ചാ ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് പുതിയ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയും ഒരാൾക്കാകാം. അത് എന്തെങ്കിലും പ്രശ്നമാണോ അല്ലയോ അത് വേറെ കാര്യം, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെ മനുഷ്യ എല്ലാ മനുഷ്യനാണോ അവൻ, അവനിൽ വിചാരവും വരും വികാരവും വരും, വൈകാരിക ഭാവങ്ങളെല്ലാം പറയും. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളും മരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നില്ല. ആ വ്യക്തിയോടുള്ള തീവ്രതയ്ക്കനുസരിച്ച് നമ്മുടെ സങ്കടം കൂടി വരും, അത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് സന്തോഷവും ആനന്ദവുമൊക്കെ. അതൊക്കെ നമ്മുടെ വൈകാരികമായ ഭാവങ്ങളാണ്. അപ്പോൾ അത് മോശമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല, അതൊരവസ്ഥ. പക്ഷെ അതിന് നമ്മൾ അത്രയ്ക്കുള്ള പ്രാധാന്യമേ കൊടുക്കാവൂ. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇതങ്ങനെ എന്താണ് വായിച്ച് കണ്ണീർ കൊഴിക്കാനുള്ളതാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും വായിക്കുമ്പോൾ കണ്ണീർ കൊഴിയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷെ അത് മാത്രമാണെന്ന് കരുതരുത്. ഇതിൽ നിന്ന് പലതും മനുഷ്യന് ഗ്രഹിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങനെ ഗ്രഹിച്ചാൽ പ്രയോജനം ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലർക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും, ചിലപ്പോൾ പ്രയോജനപ്പെട്ടതില്ലെന്നും വരും. ഇതെല്ലാം വരും, മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് വിചാരം ചെയ്ത് ബോധ്യപ്പെടണമെന്ന് ആണ് ഇത് എഴുതിയാളുടെ താല്പര്യം. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അത് അവിടെ തന്നെ ഗുരുവിന്റെ ഭക്തിയുടെ തലങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്, നമ്മുടെ ഭക്തിയുടെ ഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ജ്യോതിയുള്ളത് തന്നെ ജ്ഞാനത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ജ്ഞാനത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. യോഗത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ യോഗത്തിന്റെ അനുഭൂതികളെ കുറിച്ചാണ് പ്രകടമാക്കുന്നത്. ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ധരിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ആധ്യാത്മികതയിൽ ഇതെല്ലാം ഉള്ളത് തന്നെ. അത് ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ച് ഏതാണോ പറ്റിയത് അത്. നീ പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ ചോദിച്ചുള്ളത്, ഇപ്പൊ രാമകൃഷ്ണദേവൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരവുണ്ട് പറയാൻ. എന്നു ചോദിച്ചാൽ ഇന്നിപ്പോ രാമകൃഷ്ണ അവരുടെ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സന്യാസി, ഇന്നത്തെ ഒരു സന്യാസി ഈ രാമകൃഷ്ണ ദേവനെ പോലെ ഇങ്ങനെയുള്ള സമാധിയുടെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, രാമകൃഷ്ണ ദേവൻ സമാധി വന്ന് നൃത്തം ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സ്വാമിമാർ അയാളെ പിടിച്ചോളൊന്ന് മെന്റൽ ആശുപത്രി അഡ്മിറ്റ് ചെയ്യും. യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഏതെങ്കിലും സ്വാമിമാരോട് ചോദിച്ചു നോക്കുക, അവിടെ അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനുഭൂതിയൊക്കെ വന്നപ്പോൾ പിടിച്ച് മെന്റൽ ആക്സിഡൻ്റ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ഇന്ന് അവരതാ ചെയ്യുന്നത്. പക്ഷെ രാമകൃഷ്ണന് ഇവന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർ അംഗീകരിക്കും. പിന്നെ രാമകൃഷ്ണദേവന്റെ പ്രത്യേകത എന്തായിരുന്നു? രാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം ഈ ആധ്യാത്മികമായ തത്വങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ പരിഗണിക്കണം, അതുകൂടെ കണക്കിലെടുക്കണം. അദ്ദേഹത്തിന് ഇങ്ങനെ ചില അനുഭൂതി ഉണ്ടാകുക മാത്രമല്ല, ആത്മീയ തത്വങ്ങളെ കുറിച്ചുള്ള വളരെ വ്യക്തമായ അറിവ് അതുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഒത്തുവന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് മാത്രമല്ല വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഗുരുവായതും ശിഷ്യന്മാരെല്ലാം കൂടിയതും. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കും. അത് അല്ല, ഇങ്ങനെ അദ്ദേഹം ഒരു പ്രദർശന വസ്തുവായിരുന്നു. നിരന്തരം അദ്ദേഹം ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ആധ്യാത്മികമായ രഹസ്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിയായ അറിവുണ്ടായിരുന്നു എന്ന് ആൾക്കാർ മനസ്സിലാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ ഇത്തരം ഭാവങ്ങൾ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവര് അദ്ദേഹത്തിന് ഗുരുവായി സ്വീകരിച്ചു. രണ്ടും യോജിച്ചിരുന്ന ഒരാളാണ്. ഗുരു അതേസമയം അറിവിനെ വെളിപ്പെടുത്തി, ഇങ്ങനെയുള്ള ഭാവങ്ങളൊന്നും ഗുരു കാണിച്ചിട്ടില്ല. പിന്നെ ഗുരു കഥകടച്ച് മുറിക്കാത്തിരുന്നപ്പോ സമാധി ഇരുന്നില്ല എന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് എന്താണ് അറിയാൻ പറ്റില്ല. എന്താണ് പബ്ലിക്കായി പുറത്തു വന്നിട്ട് ഇങ്ങനെ ഭാവസമാധിയൊന്നും ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. ഒരു ആൾക്കാരുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുക, അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, അവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. ഇങ്ങനെയായിരുന്നു ജീവിതകാലം മുഴുവൻ. അറിയപ്പെടുന്ന ജീവിതകാലം, അറിയപ്പെടാത്ത ജീവിതകാലമുണ്ട്, അത് നമുക്കറിയില്ല. അപ്പോൾ അതിൽ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഭക്തിയും യോഗവും അതിൻ്റെയൊക്കെ മാർഗത്തിലൂടെ ഒരു സഞ്ചരിച്ചു എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതൊരു ആധ്യാത്മിക സാധന എന്നുള്ളതാണ് അത് ചെയ്തിരുന്നത്. കേവലം ഒരു ആചാരം എന്നുള്ള നിലയ്ക്കല്ല, ആധ്യാത്മിക സാധന എന്നുള്ളതിലേക്ക് ഒരു അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ചെയ്യുന്നത് ശരിക്കും ഒരു ആധ്യാത്മിക സാധന എന്നുള്ള രീതിയിലാണോ അതോ ആചാരം എന്നുള്ള രീതിയിലാണോ എന്നുള്ളത് പരിശോധിക്കുന്നു. രാവിലെ ശാരദ മഠത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, സമാധി പൂർവ്വം പ്രാർത്ഥിക്കുന്നു, വൈദ്യ മഠത്തിൽ പോകുന്നു, പണ്ണശാലയിൽ പോകുന്നു, ബോധാനന്ദ സ്വാമിയുടെ അവിടെ പോകുന്നു. ഇതൊക്കെ ഒരു ആചാരം എന്നുള്ള എനിക്ക് ചെയ്യണോ അതോ ഒരു സാധന എന്നുള്ള എനിക്ക് ചെയ്യണോ എന്നുള്ള ഒരു തിരിച്ചറിവ് വേണം. ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് പ്രയോജനമാണ്. ഇതൊക്കെ ഒരു സാധനയായിട്ട് വേണം ചെയ്യേണ്ടത്. അല്ലാതെ പറഞ്ഞപ്പോഴേ എനിക്കിപ്പോൾ ഒരു ഓർമ്മ വന്നു. ഒരു ബോർഡ് മെമ്പർ ഇരിക്കുകയല്ലേ, ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ മരിച്ച സ്വാമിമാരുണ്ട്, സമാധിയായി മരിച്ചല്ല, സോറി, സമാധി. അവിടെയൊക്കെ സമാധി പോയി എന്ന് വർഷാവർഷം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു സാധനയാണോ ഇതൊരു ആചാരമാണോ? എന്തിനാ ഇവിടെ ഇപ്പോ എന്താണ് പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് സമാധി, രണ്ടാമത് ശാരദ ക്ഷേത്രം, പിന്നെ വൈദികമഠം പർണശാല. ഇത് രണ്ട് ഗുരുദേവൻ തന്നെ സ്ഥാപിച്ചത്. പിന്നെ ബോധാനന്ദ സ്വാമി ഗുരുദേവൻ തന്നെ നിർദ്ദേശിച്ചതാണ്. ഇത്രയും പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ ഉള്ള സാധകന്മാർക്ക് ആവശ്യമുള്ള കാര്യമാണ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ ഈ ആണ്ടിലൊരിക്കൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ അല്ല ഇത് ഇവരൊക്കെ വിചാരിക്കുന്നത്, നിങ്ങളതൊരു ബോർഡോടി തീരുമാനിക്കുന്നതല്ലായിരുന്നു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോണേ ചെയ്യേണ്ടെന്നൊന്നുമല്ല. ഇനി എന്റെ മേളിലും ചാടി കയറാൻ പറയും. ഇവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നാളെ സമാധിയായി ഇങ്ങനെ കുഴി കിടക്കുമ്പോ അയ്യന്മാരെല്ലാം നാരിയേറ്റം വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആഹാ കൊള്ളാമല്ലോ അടിപൊളി എന്നപ്പോ വിചാരിക്കുമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത് അല്ലേ. നമ്മളിങ്ങനെ കുഴി കിടക്കുന്നു, എല്ലാവരും ചുറ്റും വന്നിരുന്ന് പ്രാർത്ഥിക്കും, കൊള്ളാമല്ലോ പരിപാടി. അങ്ങനെ വല്ല സ്വപ്നങ്ങളും ഉണ്ടോ? ഇപ്പൊ നമ്മളിത് ചെയ്തു വെച്ചാലേ ഭാവിയിൽ എന്ത് വരത്തുള്ളത്? നമ്മുടെ കുഴിയിലും ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ള സ്വാമിമാരെക്കാളും കൂടുതൽ ഇതുപോലെ സമാധി ആയിട്ടുണ്ട് ഇത്രയും കാലം അല്ലേ. ഇവരെയൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം പിന്നെ ഇത് എല്ലാ ദിവസവും ഇതൊരു ചടങ്ങായി മാറും. ഓരോ കുഴിയിലും പോയി പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ ഇനി ഭാവിയിൽ ഇതിനൊക്കെ ആളെ കിട്ടുമെന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. കിട്ടും. ഇവിടെ വാസ്തവത്തിൽ ഇത്രയും സ്ഥലം ഞാൻ പറഞ്ഞ സ്ഥലങ്ങളാണ് പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങൾ. ഇവിടെ താമസിക്കുന്ന സാധകന്മാർ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബ്രാഞ്ചിലാണെങ്കിൽ അവിടെ ഒരു ഗുരുമന്ദിരം കാണും, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക. അല്ലാതെ ഈ ഇത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ആവശ്യമുള്ളതാണോ? അത് ഇതൊക്കെ ഒരു ആചാരങ്ങൾ ഇങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നാളെയൊക്കെ ഇതൊക്കെ ചെയ്യാളെ കിട്ടും? ഇന്നത്തെ മാത്രം ചിന്തിച്ചാൽ മതി, നാളെ കൂടെ ചിന്തിക്കണ്ടേ? ശാന്തിയും പറയും ഞാൻ മെയിൻ പൂജ ചെയ്യത്തുള്ളൂ, ഇതേയുള്ള സബ് പൂജകളൊന്നും ഞാൻ പിടിക്കത്തില്ല എന്ന് പറഞ്ഞ അത്തുകൃത്ത്. അല്ല ഇനി അതുകൊണ്ട് ഇതിന്റെ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഈ സമാധിയായവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ മോക്ഷം കിട്ടുമോ? ഭയങ്കരന്മാരുണ്ട്, മോക്ഷം കിട്ടുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഏത് കാര്യം കണ്ടാലും എനിക്കൊരു അഭിപ്രായം വേണോ? അത് ഞാൻ പറയുന്നു തന്നെ ഉള്ളൂ. നിങ്ങളെ ഭരണത്തിൽ നിന്ന് ഇടപെടുന്നതല്ല, അങ്ങനെയും ധരിച്ചുള്ളത്. ആ അതിനൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ആ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയാം. ഈ ഓർമ്മ ദിവസം മരിച്ച സ്വാമിമാരുടെ ആരെങ്കിലും ബന്ധുക്കളും കൂടെ വരാണെങ്കിൽ പറയണം, നിങ്ങളുടെ ഒരു കാര്യം ചെയ്യണം, അതൊരു നല്ല കാര്യമാണ് അവിടെ ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് അന്നേ ദിവസത്ത് ഉച്ചയ്ക്ക് അന്നദാനം ഈ സമാധിയായ സ്വാമിമാരുടെ പേരിൽ നിങ്ങളങ്ങ് നടത്തുക. അന്നദാനം കഴിഞ്ഞ് അവിടെ ഗുരുപൂജയും കഴിയുമ്പം ഏത് സ്വാമിയാണോ സമാധിയായത് അയാളുടെ പേരിലോ സച്ചിദാനന്ദായ നമഃ ജയ് കീ ജയ്, അല്ലെങ്കിൽ ഋതംബരാനന്ദായ കീ ജയ്, പിന്നെ എന്താണ് ശാരദാനന്ദായ കീ ജയ്, വിശാലാനന്ദായ കീ ജയ്. ഈ കീ ജയ് വിളിച്ചാ പോരെ? ഇപ്പോൾ ഉള്ളവർക്ക് സമാധാനമാവും, അവർക്ക് സമാധാനമാവും. ഈ പ്രഹസനങ്ങളുടെയൊക്കെ കാര്യം തന്നെയുണ്ട്. വീട്ടുകാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരിത് ചെയ്യണം, അന്നദാനം നടത്തണം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം വടക്കേന്ത്യയിലൊക്കെ ചില ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവസാനം ഇത് നിക്കപ്പുറതിയില്ലാതായി. എന്തുകൊണ്ട്? ആൾക്കാർക്ക് ഇത് ഡെയിലി പണിയായി, ഇത് എണ്ണം കൂടി കൂടി കൂടി വരികയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അന്നദാനം നടത്തുക, നല്ല കാര്യമില്ല. ഈ അന്നദാനം നടക്കണമെന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കളെല്ലാം വരിയും നിൽക്കാറുണ്ട്. അവർ പറയും ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. അതുകൊണ്ട് ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ ആവശ്യമുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ ചിന്തിക്കണം. പുതിയ അനാചാരങ്ങളൊക്കെ നടപ്പിലാക്കി വെച്ചു കഴിഞ്ഞാൽ അവരൊക്കെ സമാധിയായി, നല്ല കാര്യം. അവരെയൊക്കെ ഇനി അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന പോലെ കലണ്ടറിൽ എല്ലാവരും പേരടിച്ചു വെച്ചാൽ ചുവേരി കലണ്ടറിൽ ഞാൻ നോക്കാറുണ്ട്. ഈ മാസം നോക്കി ഒരു 5 സ്വാമിമാരുടെ പേരുണ്ട്. പലരും എനിക്കറിയത്തില്ല ഏതൊക്കെ സ്വാമി. അത് ഞാനിവിടെ വന്നതിന് ശേഷം, കാരണം ഞാനിവിടെ വരുന്ന 80 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇവിടെ ഒത്തിരി സ്വാമിമാര് സമാധിയായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമാധിയായ സ്വാമിമാരാരാണോ ഈ ഗൃഹസ്ഥന്മാരെ ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് ബലമായിട്ട് സന്യാസം കൊടുത്ത് വോട്ടടിയിപ്പിച്ച ഈ സ്വാമിമാരാണ്, വോട്ട് സ്വാമിമാരാണ് കൂടുതൽ സമാധിയായിരിക്കുന്നത്. അതുപോലെ ഞാൻ വന്നപ്പോഴുള്ള സ്വാമിമാർ ഇന്നും ഇവിടെ കുതിര പോലെ നടക്കുന്നുണ്ട്. ആര്? സച്ചിദാനന്ദ സ്വാമി ആദ്യം വന്നപ്പോ, രണ്ടാമത് വന്നപ്പോഴല്ല, ഇവരൊക്കെ ഞാൻ പിന്നെ വന്നപ്പോഴുള്ള വിശുദ്ധാനന്ദ സ്വാമി. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്വാമിമാര് ഞാൻ വന്ന സമയത്തേ ഉണ്ട്. അവർക്കൊന്നും ഒന്നും പറ്റി, എന്തുകൊണ്ട്? അവർക്ക് ചെറുപ്പത്തിലെ വന്നവരാണ്. അതുകൊണ്ട് അവര് എന്നെക്കാളും സീനിയറായി ഇവിടെ ഇപ്പോഴും ഇരിക്കും. പക്ഷെ ഇതിനുശേഷം ഒത്തിരി പേരെ പിടിച്ചോണ്ട് വന്നിട്ട് കാവ്യ ഒളിപ്പിച്ച് വോട്ടടിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം എന്റെ വയസ്സ് അവസാനം തീരാൻ കാലത്താണ്. അവരെല്ലാം ചത്തും പോകും. ഇങ്ങനെ വരുമ്പോ ഈ സമാധിയാകുന്നോട്ട് എണ്ണം കൂടി കൂടി കൂടി വരും. പ്രാർത്ഥനയും കൂടി കൂടി വരും. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമിയുടെ പോക്ക് കണ്ടിട്ട് ഒരു സെഞ്ചുറി അടിക്കുന്ന ലക്ഷണമാണ്. സ്വാമി 100 വയ്ക്കും. അപ്പൊ അതുകൂടെ വരുമ്പോ പിന്നെ നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നിങ്ങളുടെ ഈ എന്നും പ്രാർത്ഥിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ ആവശ്യമുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക്. എന്താണ് ഇനി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ശിവേരി വരുന്നു, സന്യാസി ആകുന്നു, ഗുരുദേവനെ സമർപ്പിച്ച് അവർ ജീവിക്കുന്നു, സമാധിയാകും. അപ്പൊ എല്ലാം ഗുരുവിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഗുരുവിൽ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ പ്രാർത്ഥനയും അതിൽ തീരും. പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടോ? ഇവിടെ മോക്ഷദീപം എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടക്കാറുണ്ട്, അറിയാം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഈ സമാധിയായവരെ ഗുരുവിൽ അങ്ങ് ലയിപ്പിക്കുന്നു എന്നാണ്. സമാധിയാകുന്നവരെ മോക്ഷദീപം പൂജയൊക്കെ നടത്തി അത് ഗുരു ലയിച്ചെന്നാണ് സങ്കല്പം. പിന്നെ നിങ്ങൾ എന്തിനാ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു? പല കാര്യമുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണും, വൈകുന്നേരം ഇതെല്ലാം കൊടുക്കേണ്ടി വരും. എന്തൊക്കെയാ കാണിച്ചു കൊടുത്തത് സ്വാമിമാരെന്ന് പറഞ്ഞ കുറേയെങ്കിലും ബോധം വേണ്ടി. ഗുരുവിൽ ലയിപ്പിക്കുകയാണ്, അതാണ് മോക്ഷദീപം. ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുകയും പിന്നെ നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? അല്ല, ഞങ്ങളുടെ ആത്മശാന്തിക്കാണെങ്കിൽ നിങ്ങൾ ഈ സമാധി പ്രാർത്ഥിച്ചാൽ മതി, ശാരദാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. ഇതോടെ തീരുമാനിക്കണേ, ഞാനിത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഇനി അർത്ഥശൂന്യമായ ആചാരങ്ങളൊന്നും നമ്മള് കൊണ്ടു മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ബുദ്ധിമുട്ടാവും. പലയിടത്തെയും ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഞാനൊരിക്കെ ഇവിടെ വടക്കൊരാശ്രമത്തിൽ പോയി. ഞാനും നമ്മുടെ അബ്രഹാം കൂടെ പോയി. നമ്മളെവിടെയാണ് ഇബ്രഹാമിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ, ആശ്രമം ഞാൻ പറയുന്നില്ല, കാരണം അത് ശരിയല്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആശ്രമത്തിൽ നിറയെ സമാധി, പിന്നെ സമാധി എടുത്ത സ്ഥലമില്ല. എല്ലാം ഇങ്ങനെ അടുക്കടുക്ക് എടുക്ക എടുക്ക എടുക്ക കുഴിച്ചു വെച്ചിരിക്കുകയാണ്. അവർ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ അവിടെ സ്വാമിമാരില്ല, ആളൊക്കെ കുറഞ്ഞു. അന്ന് ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധിയെ ഒരു സ്വാമി സമാധിയിരുത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത് ആ കുഴിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കുഴി എടുത്ത് അതൊക്കെ റെഡിയാക്കി കെട്ടി എല്ലാം റെഡിയാക്കിയിട്ടായിരിക്കും അടുത്ത സ്വാമി കൊണ്ടുവന്ന് അതി വെച്ച ഉടൻ അപ്പൊ തന്നെ അടുത്തൊരു കുഴി റെഡിയാക്കി. അപ്പോ അവര് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, ആദ്യം ഒന്ന് രണ്ട് സ്വാമിമാർക്ക് വലിയ സമാധിയൊക്കെ കെട്ടി പൂജയൊക്കെ തുടങ്ങി. അവസാനം ഒന്നിപ്പോ ഒരു രക്ഷയില്ല. ഇതിങ്ങനെ 10 ആയി 50 ആയി 100 ആയി പിന്നെ എല്ലാം ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തു. എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രായോഗികത കൂടെ നോക്കണം. അത് ഇപ്പോ ഞാൻ ചെയ്ത കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് ദയവായി നിങ്ങളാരും ഞാൻ ചത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയും നടത്തിക്കളയരുത്. വിളക്ക് കൊളുത്തുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓർമ്മ ദിവസം, ഇതൊന്നും ചെയ്തിട്ട് എന്നെ അപമാനിക്കരുത്. അല്ലാതെ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട് നേരിട്ട് പറയുകയാണ്. അല്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എവരെയൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നാളെ നിങ്ങൾ പോകും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നിങ്ങളാരും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളുടെ സമയം മെനക്കെടുത്ത് നിങ്ങളെന്നും പ്രാർത്ഥിക്കേണ്ട സ്ഥാനം ഇവിടെ ഉണ്ട്, അവിടെ പ്രാർത്ഥിച്ചാൽ മതി എല്ലാവർക്കും വേണ്ടി. അതിനപ്പുറം പ്രാർത്ഥനയുടെ ആവശ്യം. എന്നെന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങൾ ആലോചിച്ചത് തീരുമാനിക്കും. പിന്നെ മണ്ടത്തരങ്ങൾ കണ്ടാ പറയാതിരുന്നാൽ ഇത് ആരെങ്കിലും ഒരാൾ പറയണ്ടേ? മോക്ഷദീപം നടത്തിയിട്ട് പിന്നെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ? ശരി, അടുത്ത പദ്യത്തിലേക്ക് പോവാം. ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ ഈ സ്ഥൂല സങ്കല്പന അധ്യാത്മ സ്ഥൂല സങ്കല്പനവുമായി ഇതിന്റെ വിശദമായ വ്യാഖ്യാനവും അടുത്ത് മുമ്പുള്ള അസത്യ ദർശനത്തിൽ വരുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കും. ഇതിനെക്കുറിച്ച് അവിടെ വിശദമായി പറയുന്നു. ശുക്തികായം യഥാജ്ഞാനം രജതസയദാത്മനി കൽപ്പിതസ്യ നിദാനം തത് തമ ഇത്യവഗമ്യതേ. യഥാ ശുക്തികായം കൽപ്പിതസ്യ നിദാനം അജ്ഞാനം. ശ്രദ്ധിച്ചും മനസ്സിലാക്കണം. അന്യം തന്നെ പലരും തെറ്റിച്ചൊക്കെ എഴുതി വെച്ചിരുന്നു. അങ്ങനെ തെറ്റിച്ചെഴുതത്തക്ക കടുത്ത സംസ്കൃതം ഇതിനകത്തില്ല, വളരെ സിമ്പിളാണ്. എന്നാ പോലും ആൾക്കാർ തെറ്റിച്ചേർത്തവർ. യഥാ ശുക്തികായം കൽപ്പിതസ്യ രജതസ്യ നിദാനം അജ്ഞാനം ഭവതി. അതൊരു വാക്യമാണ്. തഥാ യഥാ ഒന്ന് തഥാ ചേർത്തോണം. ആത്മനി കൽപ്പിതസ്യ, അവിടെ ഒരു യത് കൂടെയുണ്ട്, അത് കൂടുതലായി ചേർത്തിരിക്കുകയാണ്, അതും ഇനി ചേർക്കാം. തഥാ ആത്മനി കൽപ്പിതസ്യ യത് നിദാനം തത് തമ ഇത്യവഗമ്യതേ. വളരെ സിമ്പിളായി അന്വയിക്കാവുന്നതും പദാർത്ഥങ്ങൾ പറയാമെന്നുള്ളതുമാണ്. പിന്നെ എന്റെ ആശയം വിശദീകരിച്ച ഒരുപാടുണ്ട്. യഥാ ശുക്തികായാം കൽപ്പിതസ്യ രജതസ്യ നിദാനം അജ്ഞാനം ഭവതി. തഥാ ആത്മനി കൽപ്പിതസ്യ ഇത് നിദാനം തത് തമ ഇത്യവഗമ്യതേ. എത്തുവന്നുകൊണ്ട് അവിടെ തത്വം വന്നു. ഞാൻ എന്റെ പദ വാക്യാർത്ഥം വളരെ സിമ്പിളാണ്. യഥാ എപ്രകാരമാണ് ശുക്തികായാം ചിപ്പിയിൽ കൽപ്പിതസ്യ രജസ്യ രജസ്യ കൽപ്പിച്ച വെള്ളിയുടെ നിദാനം കാരണം അജ്ഞാനം ഭവതി അജ്ഞാനമാകുന്നത്. തഥാ അതുപോലെ ആത്മനി കൽപ്പിതസ്യ ആത്മാവിൽ കൽപ്പിച്ചതിന്റെ എന്താണെന്നൂടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കോണം. യത് നിദാനം തത് ഏതൊരു കാരണമാണോ അത് നിദാനം എന്ന് പറഞ്ഞ കാരണം അത് തമ ഇത്യവഗമ്യതേ തമസ് എന്ന് അറിയേണ്ടതാണ്. ഇവിടെ തമസ് എന്ന് പറയുമ്പം ഒരു കാര്യം കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കണം. എന്തുകൊണ്ട് എന്തുകൊണ്ട് കൂട്ടിച്ചേർക്കേണ്ടത് മായ തമോ മായ ഇത്യവഗമ്യത. കാരണം നേരത്തെ പറഞ്ഞു മായയുടെ മറ്റൊരു പേരാണെന്ത് തമസ്. കൂടെ തമസ് എന്ന് പറഞ്ഞാൽ അത് തമസ്സാകുന്ന മായയാണ്. അതുകൊണ്ട് മായ എന്നുള്ള പദം കൂടെ അവിടെ ചേർത്തുകൊണ്ട് തമോ മായ തമസ്സെന്ന മായ ആണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനും പര അപര തമസ് പ്രധാന ഇതിനെല്ലാത്തിനും കൂടെ എന്ത് ചേർക്കേണ്ടി വരും മായ. കാരണം മായാദർശനമാണ് മായയെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇവിടുത്തെ തമസ്സെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇരട്ടെന്നല്ല. തമസ്സിന് സാധാരണ എന്താണ് അർത്ഥം ഇരട്ട. ഇവിടെ ഇരട്ടെന്നല്ല അർത്ഥം. ഇവിടെ തമസ്സിന് എന്താ അർത്ഥം മായ തമസ്സെന്ന മായ. അപ്പൊ ഇത് തമസ്സെന്ന് കണ്ട അവിടെ തന്നെ ഇരുട്ട്. പിന്നെ ഇരുട്ടിന്റെ പിറകെ പിടിച്ചു പോവുക. ഇരുട്ടിന്റെ വാരി പിടിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അതിന്റെ ഒന്നും ആവശ്യമാണ്. ഇവിടെ തമസ് എന്ന് പറഞ്ഞാൽ എന്താണ് മായയാണ് തമസ്സാകുന്ന മായയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനമാണെങ്കിൽ ഇത് ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പലതര തരത്തിൽ അദ്വൈതത്തിലാണെങ്കിൽ അദ്വൈത ആചാര്യന്മാർ ഇതിന് പല പല പല വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നല്ല എല്ലാ വ്യാഖ്യാനവും ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രമാത്രം വ്യാഖ്യാനങ്ങളാണ് മനസ്സിലാക്കി ചില വ്യാഖ്യാനങ്ങൾ പറയാമെന്നേ പറയാൻ പറ്റും. അത്രയും തരത്തിൽ ഇത് വ്യാഖ്യാനിക്കും. എന്തുകൊണ്ട് ചിപ്പി കാണുന്ന വെള്ളി എന്ന് പറയും. അതുപോലെയാണ് ആത്മാവിൽ കൽപ്പിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആത്മാവിൽ കൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചം. അത് ചിപ്പിയിൽ കൽപ്പിച്ച വെള്ളി പോലെയാണ്, ഒരു കൽപ്പനയാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ പറയുമ്പോൾ അത് വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും ഇതിന്റെ വ്യാഖ്യാനം നിസ്സാരമല്ല. അത് നമുക്ക് പിന്നീട് പറയാം. എന്റെ ഇടയ്ക്ക് വേറെ വിഷയത്തിലേക്ക്